73-ാം ദശകം. ഭഗവത്ഗമനം ശ്രവിച്ചു കേണാർ ഹതഭാഗ്യത്തിലണഞ്ഞ ഗോപിമാരും, പരമിന്നു ഭവിപ്പതെന്തുവാനോ പലരും ചേർന്നു പറഞ്ഞിതങ്ങുമിങ്ങും. കരുണാജലരാശി നന്ദപുത്രൻ പരം ഈ ഇഴകളെ വിടിഞ്ഞിടുന്നോ, പരമേശ്വര നീതിയെ പഴിപ്പാൻ പരനാം നിന്നിലലിഞ്ഞിണങ്ങി വാണാർ. പുലരിക്കു പുറപ്പെടുന്ന കൃഷ്ണൻ ജനകൻ ബന്ധുജനങ്ങളൊത്തിറങ്ങി, കളവാൻ കളവാണികൾക്കെടും വൻകഥനം വിട്ടിതുരുത്തനേ നിഗൂഢം. ഉടൻ എത്തിടും അന്തികത്തിൽ ഞാനെന്നുടലിൽ ചേർന്നു രമിച്ചിടാം സരാഗം. അമൃതിന്നലയാഴിയിൽ കുളിക്കാം അതിവേഗം പരിസാന്ത്വനങ്ങ ചെയ്താൻ, വ്യഥയും പുനരാഗമ പ്രതീക്ഷാ കഥയും കൺകളിലാർന്ന നാരിമാരെ, കടതിൽ വിഴിയാലുഴിഞ്ഞുഴിഞ്ഞ കടൽവർണ്ണൻ രഥമേറി രാമനോട്ടും, പല വണ്ടികൾ ഗോപിമാർ മനസ്സും ഭഗവൻ പോകുമിടങ്ങൾ തുടർന്നാർ. വനജന്തു മരം കരിഞ്ഞു നിൽക്കും വനവും വിട്ട് അവരെത്തിനാർ പുഴയ്ക്കൽ. ദിനകൃത്യമതിന്നു മുങ്ങിയപ്പോൾ അവിടെ കണ്ടു രഥത്തിലും ഭവാനെ. പദഭക്തനു വിസ്മയം വളർന്നു പല ദിക്കിൽ ഭഗവത് സമീക്ഷയാലേ. ജലസീമനി മുങ്ങി ഭാഗ്യയുക്തൻ ജലജാക്ഷൻ ഭുജകക്കിടക്കയിന്മേൽ, ജലജംഗത ശംഖചക്രവും ചേർന്ന മരാരാധന പോൺപതങ്ങു കണ്ടാൻ. പരമാത്മസുഖാംബുരാശിതന്നിൽ പരിമഗ്നൻ ബലമട്ടിലും സ്തുതിച്ചാൻ, മറവിങ്കിലുമേറി സൗഖ്യ സിന്ധുത്തിരതൻ തല്ലൽ തരിച്ചണഞ്ഞു നിന്നിൽ. ജലമിത്ര തണുത്തുവോ നിനക്കിപ്പുളകം ചേരുവതെന്തുവാനിവണ്ണം, ഉര ചെയ്തവനൊത്തുവാണു തേരിൽ ഗുരുവായൂരതിനാഥ കുമ്പിടുന്നേ.